പതഞ്ജലിം താമിയം സൂത്രകാരം ച പ്രണദോസ്മി നിധിലയം. അടുത്ത ഹൃ ഹൃ കൗഡില്യ ഹൃകാരം അജന്ത ധാതുവാണ്. അജന്ത ധാതുവാണ് ഹൃ അന്ത്യത്തിൽ വരുന്നു. ഹൃ തിപ്പ് ശപ്പ് എന്ത് സൂത്രം വരുന്നു? സർവധാതാർജ ഗുണം വന്നു. രപരം ഹോരാത്തി ഹൊരാന്നെല്ലായിടത്തും വരുന്നു. ഹുരത്തി ഹുരത്ത ഹൊരന്തി ഹൊരസി ഹുരത്ത ഹുരത ഹുരാമി ഹൊരാ ഹൊരാമി. വളരെ സിമ്പിളാണ്. ലിറ്റിൽ വരുമ്പോൾ ഹൃ തരത്തിൽ ലിട്ട് തിപ്പ് നല്ല എന്തായാലും ആദ്യം എന്ത് വരണം? ദിത്വം വരണം. ലളിതാദർ അനഭ്യാസ്യ അഭ്യാസത്തിൽ എന്തുവരും? എന്തുവരും? ഹകാരമായതുകൊണ്ട് കുഹോ ചു. ഹകാരത്തിന് എന്തുവരും? ജകാരം. പിന്നെ എന്തുവരും? അഭ്യാസ ചർച്ച ജാക്ക് ജാവരും. പരത്തിൽ നല്ലാണ്. ഇവിടെ ഏത് സൂത്രം വരാം പഠിച്ചതനുസരിച്ച്? അച്ചോ ഞണത്തി വരാം. അച്ചോ ഞണത്തി വന്നാലും ഇവിടെ രൂപ ശ്രദ്ധിക്കാം. പക്ഷെ ഇവിടെ വിശേഷിച്ച സൂത്രം വരുന്നു. ഗുണോ അർത്ഥി സംയോഗ ദ്യുഹു വൃദന്തസ്യ സംയോഗായരംഗസ്യ ഗുണോലടി. വൃദന്തസ്യ സംയോഗാദേരംഗസ്യ ഗുണോലടി ഉപദായ വൃദ്ധി ജഹ്വാര. ഇവിടെ ഋദശ സംയോഗാദേർ ഗുണ എന്ന് പറയുന്ന സൂത്രം ഇത് പ്രവർത്തിക്കുന്നു. അത് പരവുമാണ്. അപ്പോൾ ജഹ്ര എന്നിരിക്കുന്നു. അഭ്യാസ കാര്യങ്ങളെല്ലാം വന്നു. ജഹ്ര ഇത് സ്ഥിത് ഋതശ്ച സംയോഗാദേർ ഗുണ ഋദന്തസ്യ സംയോഗാദേഹെ ഹൃ ധാതോ ഋദന്തത്വം അകാര വകാരയോ സംയോഗാത് സംയോഗാദിശ്ച ധാതു സംയോഗാദിശ്ച അത ഋകാരസ്യ ഗുണേ കൃതേ ഉരണ്ടപരഹൈതിരപരേ കൃതേ ജഹ്വര് ആ ഇത്യത്ര അതോപധായ ഇനി വൃദ്ധവും ജഹ്വാര ജഹ്വാര ഇതി ഭവതി. ഏവം ഹൃ അതുസ് അത്ര വിദ്യത്വേ അഭ്യാസകാര്യേ ജഹ്ര അതുസ്. ഇവിടെ സൂത്രം വരേണ്ടത് ജഹ്ര അതുസ് എന്നിരിക്കുമ്പം സർവധാതു അർത്ഥാദികയോ ഇതി അനേന ഗുണ ന ഭവതി. കസ്മാത് അസംയോഗാൻ ലട് കിത് ഇത്യനേന കിത്വാ അതഃ ഗുണസ്യ സംയോഗാദേർ ഗുണ ഇത്യനേന ഗുണേ കൃതേ രപരേ ജഹ്വര് അതുസ് ജഹ്വരതുഹു. അതാണ് ഈ സൂത്രത്തിന്റെ പ്രയോഗം. ഇവിടെ ഇതല്ലെങ്കിൽ ഈ രൂപം സിദ്ധിക്കത്തില്ല. ഇതെന്തുകൊണ്ട് ഞെത്തിച്ച എന്നുള്ള സൂത്രം ഇതിനെ നിഷേധിക്കുന്നില്ല? ഇവിടെ കിത്താണല്ലോ അസ്മികാലിറ്റ് കിത്ത്, ഗുണത്തെ നിഷേധിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ നിഷേധിക്കുന്നില്ല, എന്തുകൊണ്ട്? സമയമുണ്ടോ അവിടെ? ഹിർ എന്ന് പറയുന്നിടത്ത് ഇവിടെ ഗുണം വന്നത് വേറെ ഇഗ്ലക്ഷണ ഗുണവൃത്തി എന്നർത്ഥം. നീതിച്ച നിഷേധിക്കുന്ന എന്താണ്? ഇക്കിന് വരുന്ന ഗുണവൃത്തി. ഇവിടെ ഇക്കിനല്ല ഗുണത്തെ വിധിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഋദന്തസ്യ ഋദന്തമായ സംയോഗാദി അംഗത്തിന് ഗുണം വരുമെന്ന്. ഋദന്തമാണ്, സംയോഗാദി അംഗവുമാണ്. ജഹ്ര എന്നുള്ളിടത്ത് സംയോഗം ആദിയിലില്ലെങ്കിലും ഹർ എന്ന് പറയുന്നിടത്ത് സംയോഗം ആദിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ദിത്വം എന്നാണ് ജഹ്ര എന്നായത്. അതുകൊണ്ട് ഈ സൂത്രം പ്രവർത്തിക്കുന്നു. ജഹ്ര അതുസ് ഉന്നയകൃത്യ രവരെ ജൊഹ്വരുഹു ദേവൻ സർവത്ര ഋതശ്ച സംയോഗാവിർഗുണഹൈത്യനേന ഗുണേകൃത്യ ജഹ്ര ഉസ് ജഹ്രുഹു. ഉച്ചരിക്കുമ്പോ അത് രണ്ടിൽ കൂടുതൽ സംയോഗം വന്നു കഴിഞ്ഞാൽ ഉച്ചരിക്കുമ്പോ അത് കേൾക്കത്തില്ല. ഇങ്ങനെ പറയേണ്ടി വരും. അതുകൊണ്ട് ഉച്ചരിക്കുമ്പോ ജഹ്രുഹു അങ്ങനെ വരത്തുള്ളു. ജകാര ഹകാര വകാര രേഖം ചേർത്തിച്ചെടുത്ത ജഹ്. കാരണം വകാരത്തിന്റെ പൂർവ്വത്തിലും പരത്തിലും സമയവും വന്നു കഴിഞ്ഞാൽ ഉച്ചരിക്കാൻ പ്രയാസം. ആദ്യം അവസാനം കേൾക്കത്തുള്ളൂ. പ്രയാസം. അതിന്റെ രൂപം എങ്ങനെയാണോ ഹൃദാതുവിന്റെ രൂപം എങ്ങനെയായിരിക്കില്ലല്ലോ. അതിന് സംയോഗമില്ലല്ലോ. സംയോഗമുള്ളതുകൊണ്ടല്ല ഇങ്ങനെ രൂപം വന്നത്. അവിടെ ഹൃദയ സംയോഗാദിർ പുനഃ പ്രവർത്തിക്കത്തില്ലല്ലോ. ഹൃദന്തസ്യ സംയോഗാദിരംഗസ്യ പറഞ്ഞിരിക്കുന്നു. അതവിടെയുള്ള ജഹ്വര പരത്തിൽ സ്വരം വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അവിടെ പ്രശ്നമുണ്ട്. അടുത്ത് ഹൃ ധല്. ഹൃദന്തൈദ്രിം നിത്യാന് ദൃശ്യശ്രുവലടി ക്രാദിനിമേന ഇട്ടുപ്രാപ്തി സതി ജസ്താസ്വദ്ധല്യണ്ടോന്നിത്യമിതി നിഷേധേ കൃതേ ഋതോ ഭാരദ്വാജസത്തിനേന ഹൃദന്തൈദ്രൻ നിത്യാനട്ട് നിത്യ അൻകത്വാത് അത്ര ഇട്ടിന്ന ഭവതി. അതഹ ഹൃ ധ ഇതി സ്ഥിതേ കിം ഭവതി? ദിത്വം ഭവതി വാ ഗുണഹ വാ അത്ര ദിത്വാത് പൂർവമേവ ഗുണോ ഭവതി. കസ്മാത് ദുർവചന അചി ദിത്വം നിമിത്തേ അചി വരെ അജാദീശോ നസ്യ ദിത്യ കർത്തവ്യം. അത്ര അചി പരേ നാസ്തി. അത ദുർവചനേ അചിത്യനേന അജാദീശസ്യ നിഷേധ ന ഭവതി. ഏവം ഗുണേകൃതേ സ്ഥിരസ്യ ഗുണേ രപരേ ഹോര സ്ഥിതേ ദ്വിത്വേ അഭ്യാസ ഹലാദിശേഷേ കോസ്തു അഭ്യാസ ചർച്ച അത്ര ദ്വിത്വാനന്തരം ഗുണേ കൃതേ അപി രൂപഭേദോ ന ഭവതി കിന്തു ദുർവചനേ അസി ഇത്യേത സൂത്രം അത്ര ന പ്രവർത്തതെ അതഃ ഗുണകൃതേ ദ്വിത്വ ഭവതി ജഹ്വർത്ഥ ഉത്തോഷേകവനെ നലുത്തമോ വാ ഇതി വിവൽപ്പേന നിത്യത്വാ നിത്യപക്ഷേ അച്ചോഞ്ഞുണ്ണി വൃദ്ധൗ രപരത്വേ ജഹ്വാര നിത്വഭാവേ കിം ഭവതി കഥം ഗുണം കേന നിർദ്ദശ സംയോഗാദേർ ഗുണയത്തിനേന ഗുണേ കൃതേ രപരത്വേ ജഹ്വാര അത്ര സർവധാതു ആർധാതിയോ ഇതി ഗുണഃ ഭവതി ന വാ കിന്തു അത്ര കേന സൂത്രേണ ഭവതി ഋതസ്യ സംയോഗാദി ഗുണ കസ്മാത് പരത്വാത് പരത്വാത് ഗുണയകൃതേ ജഹ്വാര ജഹ്വര ജഹ്ര ജഹ്ര മാ അത്ര ഇട് ഭവതി ന വാദ്യന്യോ ലഡി സേഡ് ഭവേ ഇത്തിനേന ഇട്ടി കൃതേ ജഹ്ര ഈ വാ ഇത്യത്ര കിം ഭവതി പ്രതി സംയോഗാദേ പുനഃ ജഹ്വ രിവ ജഹ്വരിമ അടുത്ത ഹൃ താസ് കിം ഭവതി ഗുണം സർവധാതുക ആർദ്ധതാതുയോ ഗുണ ഹോർ ഹോർത്ത ഹോർത്ത ഹോർത്താരോ ഹോർത്താര ഹോർത്താസി അത്ര ഋദ്ധനോ സി ഋതോ ഹന്ദേശ ഇട്ട് ഋദന്തസ്യ ധാതോ ഹന ധാതോശ്ചാസ്യട്ട് സുര ഇതി ധാതു ഋദന്തഃ ഭവതി അധഃ തസ്യ സ്യ ഇതി പരത്വേന കൃതേ സ്യസ്യ ഇടാഗമഃ ഹൃ ധാതോ അനുത്കത്വാത് അനേന സൂത്രേണ ഇടാഗമോ വിധീയത്തെ ദസ്യ ഇത്യസ്യ ഇട്ട്വേ ഹൃ ഇട്ടത്യത്ര ഗുണ സർവധാതു ആർദ്ധാതുയോ ഗുണേ രവരേ ഹോരി സ്യ സസ്യ ഷത്വേ ഹരിഷ്യ ഏവം ഹനിഷ്യതി ഇത്യത്ര ഹന ധാതോ ഇട്ട് കൃതേ ഹനിഷ്യതി ഇതി ഹന ധാതുരവി ഹനട്ട് ധാതുവ നാന്ദേശോ കെ അനുദ്ധാതവ മാന്ദേഷു മന്യഹനോ ഹുരിഷ്യതി സർവത്ര ഹുരിഷ്യതി ഹുരിഷ്യത ഹുരിഷ്യന്തി ഹുരിഷ്യസി ഹുരിഷ്യത ഹുരിഷ്യത ഹുരിഷ്യാമി ഹുരിഷ്യാവഹ ഹുരിഷ്യാമി ലോട്ടി അഭി ഹുരുശപ് ഗുണം ചപരം ഹുര തു ഹുവരതു ഹുവരതാ ഹുരതാം ഹുരന്തു ഹുവര അത്ര അത്രവി ശപ്പി കൃതേ ഹുര ഇതി ഹുര ശരി സാധു ഹേ ഹേ തിപ്പ് യാസുട്ട് അത്വയ ഗുണം ഗുണ ഹൊരേയുത്ത് ഇത്യത്ര യകാരലോപേ ഹൊരേത് ഹൊരേതാം ഹൊരേയുഃ ഹൊരേഹെ ഹൊരേതം ഹൊരേത ഹൊരേയം ഹൊരേവ ഹൊരേമ ഹുറ് യാസുഡ് ോകം ഹുര സകാരസ്യോപോസംയോഗുണി സംയോഗാദേരംഗസ്യ ഗുണോ ലിട്ടി ലട്ടിയേവ ഭവതി അത്ര സർവധാതു ആർദ്ധാതുകയോഃ ഇത്യനേന ഗുണഃ ഭവതി വാ ഭവതി കിത്വാ കേന സൂത്രേണ കിദാശിഷ് അതഃ സൂത്ര അന്തരം ഭവതി ഗുണോ അർത്ഥി സംയോഗാദ്യോഃ അർത്ഥേ സംയോഗാദേ സംയോഗാദേർ ഋദന്തസ്യ ച ഗുണഃ സ്യാദ് യകി യാദാ വാർത്തതാദുഗേ ലിംഗി ച അർത്ഥേ ഹേ ഋദ്ധാതു എക്സ്തിപോ ധാതു നിർദ്ദേശ ഋദ്ധാതുവിന് അതുപോലെ സംയോഗാദേ ഹേ ഋദന്തസ്യ സിദ്ധാതോ ആദോ സംയോഗ വർത്തതേ ഏവം ഋദന്തശ്ച ഋദന്തവുമായിരിക്കണം ആദിയിൽ അങ്ങനെയുള്ള ധാതുവിന്റെ അംഗത്തിനും ഗുണഹസ്യ ഗുണം വരും. ഇപ്പൊ ഋധാതുവിനും സംയോഗം ആദിയിലുള്ള ഋദന്തധാതുവിന് ഗുണം വരും. ഇപ്പോ യക്കി യക്ക് പ്രത്യേകം പരമിരിക്കുമ്പോൾ അത് വന്നിട്ടില്ല, ഇനി വരും. ഇനിയിലൂടെ വരും യാദവ് അർദ്ധധാതുകേ ലിംഗി. യാദിയായ അർദ്ധധാതുകമായ ലിംഗം എന്ന് പറയുമ്പോൾ ഏത് ലിംഗായി? ആശിഷ്. ആശിഷ് ലിംഗി. ആശിഷ് ലിംഗി ഋദന്തസ്യ സംയോഗാദി ധാതു ഗുണസ്യ ഇത്യനേനാത്ര ഹുർ യാത് ഇതി സ്ഥിതേ ഋകാരസ്യ ഗുണേ രപരേ ഹുര്യാത് ഹുര്യാത് ഹുര്യാസ്ഥം ഹുര്യാസു ഹുര്യാഹ ഹുര്യാസ്ഥം ഹുര്യാസ്ഥ ഹുര്യാസം ഹുര്യാസു ഹുര്യാസം ഹുര് തിപ്പ് ഇതസ്ഥിതി കാർലോവ സ്വിച്ച് ചുളിലിങ്ങിച്ചിലേ സ്വിച്ച് അത്ര ഇട്ട് നഭവതി അനുക്കു ലങ് ലുങ് ലുങ് ഷഡു ആ ഹ്രസ് ഇത്യത്ര കിംഭവതി ഹിംഭവതി അസ്തിസിജോ അപൃക്തെ ഇത്തേന ഈട്ടിക്കത്തെ ആഹ്ര സീതിത്യത്ര കിംഭവതി സിജവൃദ്ധി പരസ്മിതേഷു തസ്യ വൃത്തി പരസ്മിതേഷ് സിജി അത്രാവി സിജി വൃദ്ധി പരസ്മിതേഷത്തിനേന അജന്തത്വാ വൃത്തികൃതേ രപരെ അഹ്വാർ അഹ്വാർ സീത്യത്ര കിംഭവതി ഷത്വേകൃതേ ആദേശപ്രതി അഹ്വാർ ഷീത് അഹ്വാർ ഷീത് അഹ്വാർ വൃദ്ധു കൃതേ സർവത്ര അഹ്വാർ താമിത്യത്ര കിംഭവതി ജലോ ജല ഇതി അത്ര ഭവതി വ ജലോ ജലി അത്ര ജൽ നാസ്തി അത തസ്യ സൂത്രസ്യ പ്രവൃത്തി ന ഭവതി അഹ്വാർ തകാരസ്യ സത്വേ തകാരസ്യ ഷ്ടുത്വേ അഹ്വാർഷ്ഠ അഹ്വാർ ഷുഹു ഷുഹു ഇതി കഥം ഭവതി സിജഭ്യസ്ഥ വിജഭ്യസ്ഥ അഹ്വാർഷു അഹ്വാർഷീ അത്ര അന്തിമ സി ഇത്യസ്യ ഇക്കാരലോപേകൃത സകാരസ്യ സത്വേ അഹ്വാർസിച്ച സകാരസ്യ ഷത്വേ അഹ്വാർഷീ ദീർഘ കഥം ഭവതി അഹ്വാർഷീ ഇത്യത്ര അസ്തിസിജോ അവൃത്തേതി ഈട് ഈട്ടിക്കൃതേ തസ്യ ദീർഘത്വ അഹ്വാർഷീ അഹ്വാർഷ്ഠം അഹ്വാർഷ്ഠ അഹ്വാർഷം അഹ്വാർഷ്വ അഹ്വാർഷ്മേത്യത്ര കിം ഭവതി ഋദ്ധനോ സേ ഈട്ടികൃതേ അഹ്വരിഷ്യത് അഹ്വരിഷ്യതാം അഹ്വരിഷ്യൻ അഹ്വരിഷ്യ ഹുരുധാതുഃ പ്രയോഗഃ ലോകേ ന ഉപലഭ്യതേ കസ്മാത് സാധാന്തികൗമ്യതി കാര്യേണ യദ്ദത്തമിതി കോപി ന ജാനാതി ഹോർ ഇതി ധാതുപാഠേ അസ്തി തസ്യ പ്രയോഗഃ നാസ്തി അതഃ അസ്യ ഉദാഹരണരൂപേണ സ്മൃ ഇതി പഠ്യതേ സ്മൃ സ്മൃസ്മരണേ സ്മൃ ശപ്പ് തിപ്പിതിസ്ഥിതേ കിം ഭവതി ഗുണകൃതേ സ്മരതി സ്മരതഃ സ്മരന്തി സ്മരസി സ്മരതഃ സ്മരത സ്മരാമി അയം തു പ്രസിദ്ധമേവ സ്മൃത സ്മൃ ലെട്ട് തിപ്പ് നല്ല ഇതി സ്ഥിതേ ദ്വിത്വേ അഭ്യാസകാര്യ സസ്മൃ വൃതശ്ച സംയോഗാതേർ ഗുണഹിത്യനേന ഗുണേകൃതേ അധോഗതായ ഇതി വൃദ്ധൗ സസ്മാര സമര അന്തസ്ഥിത്യത്രാവി വൃതശ്ച സംയോഗാതേർ ഗുണഹിത്യനേന അസ്യ ധാതോഃ സംയോഗാദിത്വ സംഗസ്യ വൃദന്തത്വാത് സസ്മര ഗുണേരപരത്വേ സസ്മരതുഃ സസ്മരുഃ സസ്മരുഃ സസ്മരുഃ ജഹ്വാര ഇത്യത്ര കിമുക്തം പ്രനോഷബോധനെ ജഹ്വർഹു നവ ജഹ്രു ഇതിന ജഹ്വർഹു ഗുണേരവരെ കൃതേ ജഹ്വാര ജഹ്വരതുഹു ജഹ്രു ഇതി മയാ ഉക്തം ജഹ്വർഹു ഇതി ഗുണേരവരെ കൃതേ ജഹ്വർഹു ഇതി ഭവതി ദലി വൃതശ്ച സംയോഗാദേർ ഗുണഃ ഇത്യനേന ഗുണേ കൃതേ അത്ര ഗുണാനന്തരമേവ ദ്വിത്വം ഭവതി രപരെ ദ്വിത്വേ ഫലാധിശേഷേ സസ്മാര് ധ സസ്മാര് ധ സസ്മർദ്ധ സസ്മാര് ധ സസ്മർദ്ധ സസ്മരധു സസ്മര തുർഷകനെ നലുത്തുമോ വാ ഇത്തനേന വികൽപ്പേനന്യത്വേ സസ്മാര ഇതി ഗുണാനന്തരം വികൽപ്പേനന്യത്വേ വൃദ്ധു സസ്മാര നിത്വഭാവേ സസ്മാര ഗുണേകൃതേ സസ്മര സസ്മര വാ സസ്മൃ വാ സസ്മൃ സരദ്വയേവി ക്രാദ്യന്യോനടി സേദ്ഭവേത് ഇത്യുക്തത്വാത് ഇതി കൃതേ വൃതശ്ച സംയോഗാദേർ ഗുണഃ ഇതി ഗുണേകൃതേ സസ്മരിവ സസ്മരിവ സ്മൃതാസ് ലുട്ടി സ്മൃതാസ് ഇത്യത്ര കിം ഭവതി കേന സൂത്രേണ സർവധാതാർദാദി ഗുണകൃതേ സ്മർത്താ സ്മർത്താരോ സ്മർത്താഹ സ്മർത്താസി സ്മർത്താ സ്മർത്താ സ്മർത്താ സ്മർത്താ സ്മൃസ്യ ഇത്യത്ര ഋദ്ധനോ സേദോ ഹന്ദേശ സസ്യ ഇട്ടി സ്യാത് ഋദന്ത ധാതുത്വ അത്ര ഇട്ടി കൃതേ സ്മാര് ഗുണേ കൃതേ രപരെ സ്മാരി സകാരത്തെ ശക്തി സ്മരിഷ്യ ഇതി ഭവതി അനന്തര സ്മരിഷ്യതി സ്മരിഷ്യത സ്മരിഷ്യന്തി സ്മരിഷ്യതി സ്മരിഷ്യത സ്മരിഷ്യത സ്മരിഷ്യാമി സ്മരിഷ്യാവഹ സ്മരിഷ്യാമി ലോട്ടി തു സ്മൃ ശപ്പ് ഗുണേരപരെ സ്മര അനന്തര സ്മരതു സ്മരത സ്മരതാൻ സ്മരന്തു സ്മര അതോ നുക്കി സ്മര സ്മരതാത് സ്മരതം സ്മരത സ്മരാ സ്മരാവ അസ്മരത് അസ്മരതാം അസ്മരൻ അസ്മര അസ്മരതം അസ്മരത അസ്മരം അസ്മരാവ അസ്മര വിതിലങ്ങി സ്മര യാസുട്ട് ഈയ ഗുണം കാരലോവ സ്മരേ സ്മരേതാം സ്മരേയുഹു സ്മരേഹ സ്മരേ ആശിർലിംഗി സ്മൃ യാസ് തി ഇത് സ്വീകാരലോപക സകാരസ്യ സ്കോസംയോഗാദ്യരന്തി ചെയ്തിടുക സ്മൃ യാദ് ഇത്യത്ര ഗുണോ അർത്ഥി സംയോഗാദ്യോ അർത്ഥേ സംയോഗാദേർ ദന്തസ്യ ഗുണസ്യാദ് യകി യാദോ അർത്ഥദാദികേ ലിംഗിച്ച ഇത്തനേന അസ്യ ധാതോ സംയോഗാദിത്വാദ് ഋദന്തത്വാച്ച ആശിഷ ലിംഗി ഗുണേ കൃതേ സ്മരരപരെ സ്മര്യാദ് സ്മര്യാസ്താമിത്യത്ര സ്മര്യാസ്താമിത്യത്ര ഷത്വം ഭവതി ന ഭവതി സ്മര്യാസ്താം സ്മര്യാസിഹു സ്മര്യാഹ സ്മര്യാസ്ഥം സ്മര്യാസ് സ്മര്യാസം അത്ര രേഫസ്യ പരത്വേന അത്ര സ്മര്യാസ് അത്ര ഇൻ കുഭ്യാം പരസ്യ സ്മര് അത്ര ഇണ് ഭവതി സ്മര്യാസ്മരിയാസ്ഗുഭ്യം പരത്വം നാസ്തി ഷത്വം ന ഭവതി സ്മര്യാസ്ഥാം സ്മര്യാസു സ്മര്യാഹ സ്മര്യാസ്ഥം സ്മര്യാസ്ഥ സ്മര്യാസം സ്മര്യാസ്വ സ്മൃ സിച്ച് തിപ്പ് ഇത് സ്വീകാരലോപ ഈട്ട് അടാഗമ ആ സ്മൃ സി ഇത് തിയത്ര സിജിവൃദ്ധി പരസ്മിപുതേഷുതി വൃദ്ധ സത്യം അത്ര അസ്മാര് ഇത്യത്ര സകാരലോപഃ ന ഭവതി കസ്മാത് ഇട ഈ ടീറ്റനേന സകാരലോപം ന ഭവതി കസ്മാത് ഭവം ജലോ ജലി ഇത്യനേനാപി ന ഭവതി പൂർവത്ര ചലന അത അസ്മാർഷീദസ്മാർഷ്ഠാം ഷത്വേ ഷ്ടുത്വേ അസ്മാഷ്ഠാം അസ്മാർഷു അസ്മാർഷിഹി അസ്മാഷ്ഠം അസ്മാഷ്ഠ അസ്മാർഷം അസ്മാർഷ്വ അസ്മരിഷ്യത് അസ്മരിഷ്യതാം അസ്മരിഷ്യൻ അസ്മരിഷ്യ അസ്മരിഷ്യത് അസ്മരിഷ്യത് അസ്മരിഷ്യ അസ്മരിഷ്യാവ ഇന്ദ്രം ഭവതി ശ്രു ശ്രവണേ ശ്രു ലട്ടി തിപ്പി ശ്രു തിപ്പിതി സ്ഥിതേ ശപം ബാധിത്വ ശ്രുവഹ ശ്രുച ശ്രുവഹ ശ്രീ ഇത്യാദേശ സ്യാദ് ശ്രുണു പ്രതിഷ്ഠ ഇവിടെ സൂത്രത്തിൽ രണ്ട് കാര്യം ഇരിക്കുകയാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും സംഭവിക്കും. ശ്രുവിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു എന്നുവെച്ചാൽ ശ്രു എന്ന് പറയുന്നത് ഉകാരാന്തമാണ്, ശ്രദ്ധിക്കണം. ശ്രു എന്ന് പറയുന്നത് അതിന്റെ സ്ഥാനത്ത് എന്ത് വരും? അതിന്റെ ഋകാര ശ്ര എന്ന് പറയുന്ന ഒരു ശ്ര ശീശി ഷു ശ്ര എന്താ വരുന്നു. അല്ല, ശ്രൂവിലെ ശ്രു എന്ന് പറയുന്നിടത്ത് എന്താ സംയോഗമാണ്? അവിടെ ശ്ര ശ്ര ശ്രീ ശ്രീ ശ്രുവാണ്. അത് സാധനം വേറെയാണ്. ഇവിടെ വരുന്ന സാധനം എന്താണ്? ശ്രുവാണ്. അത് തിരിഞ്ഞു പോകും. ശ്രുവ ശ്രുവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തത്തില്ല. ശ്രുവിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? ശ്രു വരുന്നു. ആ വ്യത്യാസം മനസ്സിലാവും. ഊവിന് ഋ വരുന്ന അല്ല, ശ്രു വേറെ ശ്രു വേറെ. ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് പഠിക്കുന്നവർക്ക്. അതോടൊപ്പം തന്നെ ഒന്നുകൂടി വരുന്നു. എന്താണ്? ശപ്പിനെ ബാധിച്ചിട്ട് ശപ്പിന്റെ സ്ഥാനത്ത് എന്തോരും ശുനു. നേരത്തെ ശ്രു ആയിരുന്നു, അതിന്റെ രേഖ പോയിട്ട് അവിടെ എന്തോരും നകാരം വന്ന ശുനു വരും പരത്തില്. അവ കുഴപ്പമായ പറഞ്ഞത് കുഴപ്പമാണ്. ധാതുവും പ്രത്യേകം എന്നുള്ള വ്യത്യാസം മാത്രമല്ല, അവിടെ ഇരുന്ന് എന്തായിരുന്നു? ശ്രു. ഇവിടെ എന്താ വരുന്നത്? ശുനു. ശ്രു ശുനു ശ്ര ഇതെല്ലാം കൂടെ ഇവിടെ കിടന്നു കുഴയുകയാണ്. ആ കുഴച്ചിന് മാറ്റിയെടുക്കണം. ശ്രുവിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? പരത്തിലെന്ത് വന്നു? ഇപ്പൊ ശരിയായി. ശ്രു ശ്ര ശ്നു. ശ്രു പോയി, ശ്രുഷ്ണു എന്നായി. ശ്രുഷ്ണു ഇവിടെ ശ്രു എന്ന് പറയുന്നത് സർവാദേശമായി വരുന്ന എന്തുകൊണ്ട്? അനേകാലാണോ ശ്രു എന്ന് പറയുന്നത്? സൂക്ഷിച്ച് നോക്കിയിട്ട് പറയും. സകാരവും ഋകാരവും രേഖവും അതാ ഞാൻ പറഞ്ഞു സൂക്ഷിച്ചു നോക്കണം. ശകാരവും ഋകാരവും അതവിടെ വന്നു. പരത്തിൽ എന്ത് വരുന്നു? ശ്നു. ശ്രു ശ്നു എന്നായി. ശ്നുവിലെ ശകാരയുക്തമായി. ഏതാണ് സൂത്രം? ലശക്വതത്തേ. ചിത്താക്കിയുണ്ട് എന്താ ഗുണം? സൂത്രം തിങ്ഷിത് സർവധാതു. തിങ്ഷിത് സർവധാതു സർവധാതുമായി. ഇപ്പൊ എങ്ങനെയായി? ശ്ര നു ശാ പോയി, ശ്ര നു. അവിടെ ശ്രുതിന് ഗുണം വരാമോ? സൂത്രം സർവധാതുക അർദ്ധധാതു വ്യൂഹോ ഗുണം വരാം. കാരണം പരത്തിലിരിക്കുന്ന എന്താണ്? സർവധാതു. പൂർവത്തില് ശ്രുതിന് ഗുണം വരാം, പക്ഷെ ഇവിടെ വരത്തില്ല. എന്തുകൊണ്ട്? സർവധാതുകം അപിത്. അപിത് സർവധാതുവും ഗിത്വത്. പണിന് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന എന്തുമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയാണ്, എന്നിട്ടും എന്തെല്ലാം അബദ്ധം പറ്റിയിരിക്കും. അപ്പൊ ദീർഘവീക്ഷണത്തോടുകൂടി നമ്മൾ എന്തെങ്കിലും ചെയ്താലും അബദ്ധം പറ്റാനുള്ള പറ്റും, പിന്നെ പറ്റാതെ ഇരിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? പരത്തിലെന്തിരിക്കുന്നു? ശിത്താണ്. ഈ സൂത്രം പറയുന്നു സർവധാതുകം അപിത്ത്. തിങ്സ് സർവധാതു ഇത്തനേന സർവധാതു സംജ്ഞായാം ശ്നു ഇത്യസ്യ അപിത്വാത് തസ്യ ഞിപത്വം ഇത്യുക്തെ സപ്രത്യഹ ഞിത് ഇവ പ്രവർത്തത്തെ. അത് ഞിത്തായി ചുരുക്കത്തിൽ. ശ്നു എന്ന് പറയുന്നത് ഞിത്തായി. ശ്നു എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊരു വികരണമാണ്, ചപ്പ് പോലെ ഫലത്തിൽ. ഇതൊരു വികരണമാണ്, ചപ്പ് മാറി പശുനുമായി. ഇത് ശിത്തായോണ്ട് എന്ത് ചെയ്തോ? നമ്മൾ പഠിക്കും സ്വാദിപ്യ ശുനു. അവിടെയുള്ള ശുനുവാണ് ഇവിടെ വന്നത്. സുനോതി സുനതഹ സുന്നന്തി പഠിക്കും. ഇപ്പൊ സർവധാതുകം അപിത്ത് പറയുന്നത് എന്താണ്? പരത്തിലിരിക്കുന്ന നു ഞിത്താണ്. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഗുണം നിഷേധിച്ചു. സൂത്രം വൃത്തി ഇഗ്ലക്ഷണോ ഗുണവൃദ്ധി. കിത്ത് കിത്ത് ഞിതി വരെ ഇഗ്ലക്ഷണോ ഗുണവൃദ്ധി ഗുണവൃദ്ധി അപ്പൊ ഞിത്വത്തിന് പറഞ്ഞപ്പോ നേരത്തെ ഞിത്വത്തിന് പറഞ്ഞപ്പോ ഷിത്വം പോയി നടന്നു. ഞിത്വത്തിന് പറഞ്ഞപ്പോ സൂത്രത്തില് നേരത്തെ ഷിത്വം പോയി നടന്നു. അപിത്ത് സർവധാതുകം എന്നാ പറഞ്ഞു. ഞിത്തിന്റെ കാര്യമൊന്നും പറഞ്ഞു, ഷിത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? അപിത്ത് സർവധാതുകം. അത് നോക്കിയാ മതി. അപിത്താണോ ശുനു? അപിത്താണോ? പിത്തുണ്ടോ? പിത്തില്ലെങ്കിൽ അപിത്ത്. പിന്നെ സർവധാതുവാണോ? അപ്പൊ ഞിത്തായി. ശരിക്കും അത് ശിത്താണ്, പക്ഷെ അതിന്റെ പ്രയോജനം വേറെ എന്താണ്? ശിത്തെന്തിനു വെച്ചു? സർവധാതുവ ശിത്താക്കി സർവധാതുവമാക്കി ഞിത്താക്കി. പാണിനി എത്ര വളഞ്ഞ വഴിയിലാണ് പോകുന്നതെന്ന്. അത് വേറെ പദം ശ്രദ്ധിക്കാൻ വേണ്ടിയായിരിക്കും. വേറെ പദം ശ്രദ്ധിക്കാനായിരിക്കും. വേറെ പദം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. എത്രയോ സ്ഥലത്തിന്റെ ആവശ്യം വരും. ഇത് സന്നിവാദ പരിഭാഷ ദോഷം വരില്ല. എന്ത് സന്നിവാദം? ഷിത്ത് എന്താ സന്നിവാദ പരിഭാഷ? ഷിത്ത് നിമിത്തമാക്കിയാണ് സാർവദാതു സംജ്ഞ കിട്ടിയത്. ഷിത്ത് നിമിത്തമാക്കിയല്ലേ സാർവദാതു സംജ്ഞ കിട്ടിയത്? ഷിത്ത് നിമിത്തമാക്കി സാർവദാതു സംജ്ഞ കിട്ടിയത്. ഷിത്തിന് ഷിത്ത് നിമിത്തം എന്ന് പറയാൻ പറ്റും. ഷിത്തിന് സാർവദാതു. പിന്നെ ആ സാർവദാതുക്കം ഉള്ളത് കൊണ്ട് ഇപ്പോ നിത്വത്തിനാക്കി. അതുകൊണ്ട് എന്താ സന്നിവാദ പരിഭാഷയായിട്ട് എന്താ ബന്ധം? ഷിത്വം പോയല്ലോ. ചിത്വം എങ്ങനെ പോകും? ചിത്വത്തിനെ പാണിനി എടുത്തു കളഞ്ഞോ? ചിത്ത വിധിച്ച അതിനെ കിത്വത്താക്കിയോണ്ട് എന്താ ചിത്തിനെന്താ കുഴപ്പം? പാവം ചിത്ത് എന്ത് വിളിച്ചു? ഗുണം വരുന്നതിനെന്താ ബന്ധം? ചിത്തും ഗുണവുമായിട്ട് എന്താ ബന്ധം? സർവദാതുവായ ഗുണം വരാതിരിക്കാനാണ് എന്ത് ചെയ്തത്? ഗിത്താക്കിയത്. സർവധാതുവായി കഴിഞ്ഞാൽ സർവധാതു പറഞ്ഞ് ഗുണം വരാനങ്ങിത്താക്കി. ഇവര് തമ്മിലെന്താ ബന്ധം? ചിത്തം ഗിത്തുമായിട്ട്. ചിത്തായോണ്ട് സർവധാതു, ഗിത്തായോണ്ട് ഗുണം നിഷേധിച്ചു. രണ്ടു കാര്യവും നടന്നു. ഉറപ്പായിട്ടുമുണ്ട് ഗുണം വരാൻ ഗിത്തായോണ്ട് വരുന്നില്ല. പ്രശ്നം എന്താ? എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ പ്രശ്നം. ഗുണം വരണം, പക്ഷെ ഗിത്തായോണ്ട് വരുന്നില്ല. ഞിത്തെങ്ങനെയായി? അപിത്തായോണ്ട്. അപിത്തായതുകൊണ്ട് ഞിത്തായി. അപിത്ത് ഞിത്വത്തായി. ഇതിപ്പോ എല്ലാം കൂടെ കിടന്ന് കുഴയുന്ന എന്തെന്ന് വെച്ചാൽ ഒരു ചിത്ത്, ഒരു അപിത്ത്, ഒരു ഞിത്ത്, മൂന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക തൽക്കാലം. ഇതൊരു വലിയ വിഷയമാക്കണ്ട, വഴക്കുണ്ടാക്കാൻ പോണ്ട. അത്രേ ഉള്ളൂ, അത്രേ അവിടെ ആവശ്യമുള്ളൂ. സൂത്രം അത് പഠിച്ചില്ല, ഓർക്കുന്നില്ല. ഞിത്ത് വരുത്തി വന്നോണ്ട് ഗുണത്തെ നിഷേധിച്ചു. ഒരു കാര്യം പറയാം, നിസാര കാര്യങ്ങളെ വലുതാക്കരുത്. നിസ്സാര കാര്യങ്ങളെ പറഞ്ഞു പറഞ്ഞു വലുതാക്കരുത്. അങ്ങനെയാണ് വഴക്കുകളൊക്കെ ഉണ്ടാകുന്നത്. അതൊരു നിസ്സാര പ്രശ്നമാണ്. സിത്തായി, ഇത്തായി, അഭിത്തായി, ഗുണം നിഷേധിച്ചു, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഗുണം വരുന്നില്ല. പാണിനി ഉദ്ദേശിച്ച കാര്യം നടന്നു എന്താണ്? ശ്രു എന്നുള്ളടത്ത് ഗുണം വരുന്നില്ല. നകാരത്തിന് നത്വം വരുന്നു. എങ്ങനെയാണ്? നിർവണ്ണാം ശ്രേണു പരത്തിലെന്തിരിക്കുന്നു? തീ. തീ എന്നിരിക്കുന്നിടത്ത് എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുന്നു? സർവധാതുവാർദ്ധാദിയോ ഗുണം വരുന്നു. എന്തുകൊണ്ട്? തിപ്പെന്ന് പറയുന്നു പിത്താണ്. അപ്പൊ അത് നിത്താകത്തില്ല. അഭിത്തിനെ എന്താകൂ? നിത്താകത്തുള്ള പിത്തെന്ന് പറയുന്നത് ഇനി പറയും. ഇച്ച പിന്ന പിച്ച ഇന്ന ഇനി വരും. അത് ഇപ്പോഴാണ് ഇച്ച പിന്ന പിച്ചങ്ങിന്ന. അതും പണനി കൃത്യമായി പറയും. ഇവിടെ എന്താ പിത്ത്? അത് നിത്താവൂ ഇല്ല. അഭിത്തെ എന്താകത്തുള്ളൂ? നിത്താകത്തുള്ളൂ. പിന്നെ പൂർവ്വത്തിൽ സർവധാതു ആർദ്ധാതിയോ ഗുണം വരുന്നതിന് വല്ല തടസ്സമുണ്ട? അതുകൊണ്ട് എന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞത്? ഇഗന്ധ അംഗസ്യ ഗുണ. അതിനാണ് അംഗസംജ്ഞ വിധിച്ച സൂത്രത്തിൽ എന്ത് പറഞ്ഞു? യസ്മാത് പ്രത്യവിധി തദാദി പ്രത്യയം. എന്താണ് അവിടെ പറഞ്ഞത്? വൃത്തി യഹ പ്രത്യയോ യസ്മാത് ക്രിയതേ തദാദി ശബ്ദസ്വരൂപം തസ്മിൻ അംഗസംജ്ഞസ്യ. തദാദി എന്നിടത്തെ അതുകൊണ്ടാണ്. ഇവിടെ അംഗം എന്ന് പറയുന്നത് എന്താണോ? ശുനു ആദ്യായിരിക്കുന്ന ഭാഗമാണ്. അതിന്റെ അന്ത്യത്തിന് ഗുണം വരും. ഗുണം വരും. അപ്പൊ എന്ത് വരുന്നു? ശ്രുനു എന്ന് പറഞ്ഞ എന്തായി? നോ ശ്രുണോ നത്തുമ്പോ ശ്രുണോ തി ശ്രുണോ തി. ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയുണ്ടോ പാണിനി ചെയ്ത കാര്യത്തെക്കുറിച്ച്? ഇപ്പൊ പറയണം. മുമ്പോട്ട് പോയാൽ പിന്നെ പരാതി കേൾക്കാൻ അവസരം ഉണ്ടാവത്തില്ല. ഒന്നുമില്ലെങ്കിൽ അടുത്ത് നോക്കാം. പരാതിയുണ്ട്. ഏത് അത് എന്താണ്? അസിദ്ധം ബഹിരംഗം അന്തരംഗേ. അന്തരംഗമായ കാര്യങ്ങൾ ആദ്യം ചെയ്യുക എന്നുവെച്ചാൽ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്നങ്ങ് ചെയ്യുക. പിന്നെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് സമയങ്ങളെ റുവണ്ണാം നസ്യം നത്തും വാചികം എന്ന് പറയുന്നത് എന്താണ്? പണിന് ഒരു വളച്ചുകെട്ടുമില്ലാതെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് അന്തരംഗം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഋകാരത്തിൻ്റെ പരത്തിൽ നകാരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കരുത്. അപ്പം തന്നെ എന്ത് ചെയ്യണം? നകാരത്തിന് നത്തും വരുത്തണം. അവിടെ താമസിക്കാൻ പാടില്ല. പരനിത്യ അന്തരംഗ അപവാദാനം ഉത്തരം തിരിയ. എന്ത് വരുന്നു? ശ്രുശ്രവണേ. ധാതു മറന്നു പോരുത്. ശ്രു അല്ല, ശ്രുവാണ്. പരത്തിൽ തസു വരുന്നു. ശ്രുവ ശ്രുച്ച. ശ്രുവിനെന്ത് വരുന്നു? ശ്രു വരുന്നു. പരത്തിൽ എന്ത് വരുന്നു? ശ്രു വരുന്നു. ശ്രുനു സകാരസീത്വം തിങ്സ് സർവധാതുവം. സർവധാതുവായതുകൊണ്ട് ശ്രുവിന് സർവധാതുവാർദ്ധാതുയോ ഗുണേ പ്രാപ്തേ സർവധാതുവം അപിത്യത്തിനേന നു ഇത്യസ്യ ഞിത്വാത് ഞിതിച്ച ഇത്തിനേന ഗുണ നിഷേധേ കൃതേ ശ്രുനു തത്രണത്വേ ശ്രുണു തഹ തസ് തഹ ഇത്യത്ര പുനഃ തസ് ഇത്യസ്യ സർവധാതുകത്വാത് പൂർവസ്യ ഋകാരസ്യ സർവധാതുകാർദ്ധാതു ഗുണേ പ്രാപ്തേ ശൃണോതി കിം ഭവതി സർവധാതുകം അപിത് തസ്യസ്യ അപിത്വാദ് ഗിത്വാദ് പുനഃ ഗുണനിഷേധ ചൈതന്യേന ഗുണനിഷേധ കൃതേ ശൃണുതഃ ശൃണുതഃ ശൃണോതി ശൃണുതഃ നമ്മളിത് സാധാരണ വെച്ചിരിക്കുമ്പോൾ ശൃണോതി എന്ന് പറയും, ശൃണോതി അല്ലേ ഉച്ചരിക്കുന്ന അങ്ങനെയല്ലേ, ശൃണോതി എന്ന് പറയും, ശൃണോതി അല്ല ശൃണോതിയാണ്, ശൃ ആണ് ഉച്ചരിക്കുമ്പോൾ ഇത് മാറിപ്പോകും. മലയാളത്തിൽ സാധാരണ അങ്ങനെയൊക്കെ പറയുന്നു, ശൃണോതി എന്നൊക്കെ ഉച്ചരിക്കുന്നു, അത് തെറ്റുപറ്റുന്നതുകൊണ്ട് ശൃണോതി എന്നാണ് ഉച്ചരിക്കുന്നത്, ശൃണോതി ശൃണുതഃ. അപ്പോൾ ശൃണു എന്നുള്ളത് എല്ലായിടത്തും ഉറപ്പാണ്. എന്തുകൊണ്ട് ശ്രുവഹ ശ്രുച ശ്രുവ ശ്രുത്യാദേശ്യ ശൃണുപ്രത്യേഷ്ഠ. പിന്നെ ഒരു ഗുണമുണ്ട്, ഇത് ഈ ഒരു ധാതുവിന് വേണ്ടിയാണ്, അതുകൊണ്ട് ഇത് ഭാവിയിൽ വന്ന് വലിയ ശല്യങ്ങൾ ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്രുവഹ ശ്രു ഇത്യാദേശ്യ ശൃണുപ്രത്യേഷ വേറെടുത്തും കയറി പ്രവർത്തിക്കത്തില്ല. അങ്ങനെ സമാധാനിക്കാം. അപ്പോ ശ്രുവിനെന്തു വന്നു? ശ്രു പരത്തിലെന്തിരിക്കുന്നു? നു ശ്രണു ഗുണം വരുന്നില്ല. ശ്രുണു ജീ വന്നു. ജോ അന്ത വരുമോ? എന്താണ് അതിന്റെ വൃത്തി പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ പ്രത്യാവേശ്യ ജാത്യസ്യ അന്താദേശ്യ. അപ്പോൾ അന്തി എന്ന് വരും. ശ്ര നു അന്തി. ഇനി നോക്കേണ്ടത് നൂന് ഗുണം വരുമെന്നാണ്. എന്തുകൊണ്ട്? സർവധാതകം അപിത് ഗിത്തായി. അതുകൊണ്ട് എന്ത് വരുന്നു? ഗുണം വരത്തില്ല. പിന്നെ നോക്കേണ്ട ഇഗുവേണിച്ച് വരാമോ എന്നാണ്. വരാമോ? ശ്രോണു. പിന്നെ നോക്കേണ്ടത് അജിഷ്ണു ധാതു ഭ്രുവാമിയോ രിയങ് വങ്ങോ വരാമോ എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ധാതുഷ്ണു അല്ല, ധാതു ശ്രു ആണ്. എന്താണ് അതിന്റെ വൃത്തി? ശൃണുപ്രത്യാന്തസ്യ ധാതോഹോ ശൃണുപ്രത്യാന്തസ്യ ധാതോഹോ. ഇവിടെയുണ്ടോ ശൃണുപ്രത്യാന്തമായ ധാതു? ഭ്രു ഇത്യസ്യ ച അംഗസ്യ അജാതിപ്രത്യയേ പരേ. ഇവിടെ അജാതിപ്രത്യം ഉണ്ടോ? അന്തിയുണ്ട്. അപ്പൊ എല്ലാം ഒത്തു വന്നു. പക്ഷേ വരുന്നു ഹുസ്നുവോഹോ സർവധാതുകേ. ശൃണോതി എന്നുള്ളത് ഈ സൂത്രത്തിനും ശേഷമല്ല എഴുതേണ്ടിയിരുന്നു. ഏത് ശൃണോതി? ആ അത് ഭരദ്രാജ പണ്ഡിതരൊരു ബുദ്ധി കാണിച്ചാണ്. ശൃണോതി എന്നുള്ള കാര്യം ശ്രദ്ധിച്ചു. ബുദ്ധിയുള്ളവൻ ചിന്തിക്കും ഇതെങ്ങനെ വന്നു, ഇതെങ്ങനെ വന്നു, അവിടെ ഗുണം വരേണ്ടല്ലേ, ഗുണം വരണം. അപ്പോ അടുത്ത സൂത്രം പറഞ്ഞു ഇതാണ് കാരണം. അപ്പൊ ഈ സ്റ്റൈല് വ്യത്യാസപ്പെടുത്തിയല്ലേ? വ്യത്യാസപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഒരബദ്ധം പറ്റിയാണ്. ഞാൻ അതിനൊരു ന്യായീകരണം പറഞ്ഞു. ശരിക്കും അത് വേണ്ട എവിടെയാണ്? ഇതിന് ശേഷമാണ് ശൃണോതി ശൃണുത. അങ്ങനെ വേണ്ടത്. ഇങ്ങനെയുള്ള പല അബദ്ധങ്ങളും ഭരതരായ പണ്ഡിതർക്ക് പറ്റിയിട്ടുണ്ട്. അതിലൊരബദ്ധമാണ് ഇതും. ശരിക്കും വേണ്ടത് ഇംഗിത്വത്തിന് ശേഷം ശൃണോതി ശൃണുത എന്ന് വേണ്ടതാണ്. ക്ഷമിച്ചുകളയാം. ഹുസ്നുവോഹോ സർവധാതുകേ. ഹുസ്നുവോഹോ അനേകാചോ അസംയോഗപൂർവസ്യ ഊർണസ്യ എണുസ്യാദ് ആദ്യ സർവധാതു. മുമ്പ് കാണിച്ചതിനും വലിയൊരു അബദ്ധമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സൂത്രവും എന്റെ വൃത്തിയായിട്ടൊരു ബന്ധമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ ബൈമി ടീ കയ്യിരിപ്പുണ്ടെങ്കിൽ അതിന്റെ താഴെ ഇതിന്റെ വൃത്തി കൊടുത്തിട്ടുണ്ട്. ഉണ്ടാ ഉണ്ടാ അല്ല, ഇപ്പൊ കയ്യിലുണ്ടെങ്കിൽ വേണ്ട, അതിലുണ്ട് വൃത്തി, ശരിയായ വൃത്തി, അതായത് സിദ്ധാന്തമൂതിയിലെ വൃത്തി. ആ അതിവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടല്ലോ, അതാണ് ശരിയായ വൃത്തി. ഈ വൃത്തി ശരിയല്ല എന്നവിടെ പറയുന്നുണ്ട്. ആ അതെന്തോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ സർവധാതുക്കെ സിദ്ധാന്തമില്ല, ഇവിടെ അല്ല വരുന്നത്. അവിടെ പറയുന്നത് ജഹാതേഹേ, ഇത് കാണുന്നില്ല, ഈ സൂത്രത്തിൻ്റെ അനുക്രമണീയ കൈയ്യുന്നിടത്ത് മാറ്റി ബൈൻഡ് ചെയ്തിരിക്കുന്നു. ഇത് വ്യാകരണം അറിയാമെന്നുള്ളവരെ കൊണ്ട് ബൈൻഡ് ചെയ്യിപ്പിക്കണം, അല്ലാതെ പിള്ളേരുടെ പ്രയാസം മനസ്സിലാകും. ആവശ്യമുള്ള ഭാഗങ്ങളെല്ലാം കളഞ്ഞിട്ടാ ബൈൻഡ് ചെയ്തിരിക്കുന്നു. അനുക്രമണീയം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും, എല്ലാം കളഞ്ഞു. ജഹാതി ധാതു, പിന്നെ വരുന്ന എന്താണ്? ശുണുപ്രത്യാന്തസ്യ അനേകാച്ച അസംയോഗപൂർവസ്യ അംഗസ്യ ഊർണസ്യ എണ്സ്യ തജി സർവധാതുക്കെ. അതായത് ഹുശ്നുവോ സർവധാതു എന്ന് പറയുന്ന ഹു എന്ന് പറയുന്നത് ഹു ദാനാദാനയോ എന്ന് പറയുന്ന ധാതുവാണ്. ആ ധാതുവിന്റെ അത് പ്രത്യേകമാണ് ഹുധാതു. അതിന് എണ്ണ് വരുന്നു അജി സർവധാതുക, അത് പ്രത്യേകം. ഈ രണ്ട് കാര്യങ്ങളാണ് വിധിക്കുന്നത്. പിന്നെ വരുന്നെല്ലാം ഒരുമിച്ചാണ്. ശുനുപ്രത്യാന്തം അനേകാച്ചായിരിക്കണം, അസംയോഗപൂർവമായിരിക്കണം, അങ്ങനെയുള്ള ഊർണസ്യ. ശുനുപ്രത്യാന്തസ്യ അനേകാച്ച അസംയോഗപൂർവ പൂർവപൂർണസ്യ എണ്സ്യ തജി സർവധാതുക. ഇതിൽ ഈ വൃത്തി ശരിയല്ല. ഹൂ ധാതു പോട്ടെ, ഇവിടെ ശൃണു എന്ന് പറയുന്നത് നോക്കുക, അശ്വിനു പ്രത്യാന്തമാണ്, അനേകാച്ചാണ്, അസമികപൂർവമാണ് ഉള്ള ഊർണവുമാണ്, അനേകാച്ചാണ് ശ്രീനു, അംഗം അനേകാച്ചായിരിക്കും. ശ്രീനു നു എന്ന് പറയുന്നിടത്ത് സംയോഗമില്ല, അനേകാച്ചായിരിക്കണം, അസംയോഗപൂർവമായിരിക്കണം, അങ്ങനെയുള്ള ഊർണം ശ്നുപ്രത്യാന്തമായിരിക്കണം. ശ്നുപ്രത്യാന്തമാണ്, അനേകാച്ചായ അംഗമാണ്, ഊർണം അന്ത്യത്തിലുണ്ട്, അസംയോഗ പൂർവമാണ്. അതിന് എണ്ണ് വരുന്നു ഇപ്പോ അച്ചി സർവധാതുകം പരമിരിക്കേ. എണ്ണ വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ശ്രുണു അന്തി, എണ്ണ വന്ന് ശൃണ്വന്തി. ശൃണോതി ശൃണുത ശൃണ്വന്തി എന്ന രൂപം വരുന്നു. നേരത്തെ ഇതിൽ വന്നില്ലേ അജിഷ്ണുധാതുപൂർവം ഏരനേകാച്ചോ അസമയപൂർവസ്യ, അതിൽ നിന്നെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്.